സംസ്കൃതം എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചെഴുതും. ഈ തെറ്റായി എഴുതുന്നുകൊണ്ടാണ് വായിക്കുമ്പം മനസ്സിലാകാത്തത്. ഇന്നലെ എഴുതിക്കൊണ്ടുവന്നും തെറ്റാണ്, ഇന്ന് എഴുതിയതും തെറ്റാണ്. അതായത് രാജൻ എന്ന് വേണം. രാജനാന്ന് എഴുതിയാൽ എന്താ അർത്ഥം മനസ്സിലാകും? ഇത് ശരിയാണോ തെറ്റാണോ എന്നങ്ങനെ മനസ്സിലാകും. ഒക്കെ ശ്രദ്ധ വേണം എഴുതുമ്പോൾ. ഇവിടെ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് സന്ധി എന്താണെന്ന് പറയാൻ പറ്റില്ല. വാക്ക് മനസ്സിലാവണമെങ്കിൽ വാക്ക് ഹിരണ്യകശിപു രാജൻ, ഹിരണ്യകശിപു. ബാക്കിയൊക്കെ ശരിയാണ്. രാജൻ ഇരുന്നപ്പോൾ രോഹരി ലോകം വന്ന് പൂർവത്തിന് ദീർഘം വന്ന് ഹിരണ്യകശിപു രാജൻ, ഹിരണ്യകശിപു രാജൻ ശരിയാണ്. പക്ഷെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാതെ എഴുതിയിരിക്കുന്നത് എഴുതുമ്പോൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ സന്ധി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് യരോ അനുനാസികെ അനുനാസികോ വ, അതിന് ഉദാഹരണം എന്താണ് എഴുതിയത്? യരോ അനുനാസികെ അനുനാസികോ വ എന്നുള്ളതിന് എന്താണ് ഉദാഹരണം എഴുതിയത്? എഴുതിയില്ലേ ഉദാഹരണം? ആ സൂത്രം ഇന്നലെ പഠിച്ചില്ലേ? ഏരഹ പദാന്തസ്യ അനുനാസികെ പരേ അനുനാസികോ വാസ്യ എന്ന ഉദാഹരണം എഴുതിയില്ലേ? എന്തായിരുന്നു? ആ ഇതാണ്. ആ നമ്മുട്ട് എന്നാ നമുൺ എന്ന് പറഞ്ഞു. അത് സൂത്രത്തിന്റെ ഉദാഹരണം. വേറെ ഉദാഹരണം സാറിന് നമ്മൾ എഴുതുന്നത് ഇതി ചേർന്ന ചേർന്ന സാറിന് എപ്പോഴും ഭാഷത്തിൽ വരുന്നതാണ് ചേതുന്ന ചേത്ത് തന്ന അങ്ങനെയെല്ലാം വരുന്നിടത്ത് ചേത്തുന്ന. ഇവിടെ എന്താണ് ചേത്ത്? ശ്രദ്ധിക്കണം, എരെന്ന് പറയുമ്പോഴത്തേക്ക് ഹകാരം ഒഴികെയുള്ള എല്ലാ ഫല്ലുകളും വരും. എന്നിരിക്കുന്നു, അത് എരിപ്പെടുന്നതാണ്. അവന്റെ പരത്തിലിരിക്കുന്ന നാ എന്ന് പറയുന്നത് അനുനാസികമാണ്. അനുനാസിക സാറിന് ഇതാണ് അനുനാസികം. അപ്പൊ എരിന്റെ പരത്തിൽ അനുനാസി വരുന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ പറഞ്ഞു ആ എരിന് അനുനാസികം വരും. പിന്നെ എന്ത് പറഞ്ഞു? പദാന്തസ്യ, അത് പദാന്തമായിരിക്കണം. ചേത്ത് പദാന്തമാണ്, തകാരം പദാന്തത്തിലാണ്. അപ്പൊ പദാന്തത്തിലിരിക്കുന്നു, തകാരം പദത്തിന്റെ അന്ത്യത്തിലാണ്. എന്നുവെച്ചാൽ ഛേദെന്ന് പറയുന്ന ഒരു പദമാണ്, അവ്യയമാണ്, പക്ഷെ അത് പദവുമാണ്. ആ പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നു തകാരം, അത് എരിൽപ്പെടുന്നതാണ്. അതിന്റെ പരത്തിൽ ശേഷം എന്തിരിക്കുന്നു? നകാരം, അത് അനുനാസികമാണ്. അനുനാസിക സംയോജിക്കുന്ന സൂത്രം ഏതാണ്? മുഖനാസിക വചനം അനുനാസിക. എരെന്ന് പറയുന്ന സംയോജിക്കുന്ന സൂത്രം ഏതാണ്? ആതിരന്തിയന സഹേത. അതെപ്പോഴും ഓർമ്മയിലിരിക്കുന്നു. അതാണ് എരിൽ സംയോജിക്കുന്നത്. വെച്ചാൽ പ്രത്യാഹാരങ്ങളെല്ലാം വിധിക്കുന്ന അതാണ്. അപ്പൊ എരിന്റെ പരത്തിൽ ഇരിക്കുന്നു അനുനാസികമെന്ന കാരം. അപ്പോൾ പൂർവത്തിന് അനുനാസ്യം വിധിക്കുമ്പോൾ സൂത്രം വരും. സൂത്രം അവിടെ വരുന്നു. അനുനാസ്യം വിധിക്കുമ്പോൾ അവിടെ സ്ഥാനയന്തരത്തം, സ്ഥാനയന്തര പ്രകാരം സ്ഥാനിയുടെ സ്ഥാനം നോക്കുക. എന്താണ് സ്ഥാനം? ദന്ത. അനുനാസികങ്ങളിൽ ദന്താസ്ഥാനമുള്ള ഏതെന്ന് നോക്കണം. ഏതാണ്? നാ. അപ്പൊ നകാരം വന്ന്, അപ്പൊ നമ്മൾ എഴുതും ചെന്ന എന്നെഴുതും. ചെയ്തെന്ന ചെയ്യുന്ന സാധാരണ വരുന്നതാണ്. തത് ന തന്ന ഇങ്ങനെയൊക്കെ വരും. ഉദാഹരണം അത് ഇത് കണ്ടു മനസ്സിലാക്കും. പരത്തിലൊരു നകാരം പൂർവത്തില് തകാരം നകാരമായി മാറിയിരിക്കുന്നു. അപ്പോൾ വേറെ ഒരു സൂത്രൂടെ വരാൻ വരും അനുനാസികം തകാരം. ഇനി മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ എഴുതാം. അതായത് ഇത് തവർഗത്തിൽ നിന്ന് നകാരം വരവിരിക്കുമ്പോൾ എല്ലാത്തിനും ഇതുപോലെ വരും. കവർഗത്തിന് നോക്കാം. ഋത്തിക്, ഇത് നമ്മളെല്ലാം സിദ്ധാന്തം പഠിക്കുന്ന രൂപമാണ്. അതുകൊണ്ടാണ് ആ രൂപം പറയുന്നത്. ഋത്തിക് തകാരവകാരങ്ങൾ സംയോഗം വരും. അതില് ജലാഞ്ചിശോന്തി വന്നിട്ട് ഋത്തിക് എന്ന് വരും. ഋത്തിക്, ഋത്തിക് എന്നുള്ള രൂപം ശരിയാണ്. ഋത്തിക് മഹീയതേ മഹി പൂജായാം പൂജനീയനാകുക എന്നുള്ളതാണ്. ഋത്തിക് പൂജനീയനാകുന്നു എന്ന് പറയും. ഇവിടെ എന്താണ് നോക്കുക? ഋത്തിക് ഗ് ജനാഞ്ജശാന്തേവ് എന്നാണ് ഗ്. ഋത്തിക് ശബ്ദമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഹകാര ഒഴികെ എല്ലാം വേരിപ്പെടുന്നതാണ്. ഋത്തിക് പദമാണ്, അത് പദത്തിന്റെ അന്ത്യത്തിലാണ്, അവസാനമാണ്. അതിന്റെ പരത്തിലിരിക്കുന്നു മകാരം, അത് അനുനാസികമാണ്. ഞമ്മങ്ങണനാനാം നാസിക നാസികാസ്ഥാനമാണ് അതിന്. മുഖനാസിക വചനം അനുനാസിക, അതാണ് നാസികമാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഞമ്മങ്ങണനാനാം നാസിക ചാന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? മകാരത്തിന്റെ സ്ഥാനം നാസികയാണ്. ഞമ്മങ്ങണനാനാം നാസിക പറയുന്നത് മകാരത്തിന്റെ സ്ഥാനം നാസികയാണ്. മുഖനാസിക വചനം അനുനാസിക എന്താ പറയുന്നത്? ഈ മകാരത്തിന് അനുനാസികം എന്ന് പറയുന്ന സംജ്ഞയുണ്ട്. രണ്ട് രണ്ട് കാര്യമാണ്. മകാരത്തിന് അനുനാസികം എന്ന സംജ്ഞയുണ്ട്. രണ്ടിടത്തും നാസിക എന്ന് വരുന്നെങ്കിലും രണ്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മറ്റത് അതിന്റെ സ്ഥാനത്തെ കുറിച്ച് പറയുന്നു. മകാരത്തിന്റെ സ്ഥാനം അനുനാസികമാണ്. മുഖനാസിക വചനം അനുനാസിക പറയുന്നു മകാരത്തിന് അനുനാസികം, നാസിക എന്നല്ല അനുനാസികം എന്നുള്ള സംജ്ഞയുണ്ട്. ഇവിടെ എന്താ വിധിക്കുന്നത്? ഈ സൂത്രം ഒരോ അനുനാസികേ, അനുനാസികം പരമിരിക്കുമ്പോൾ മകാര അനുനാസികമാണ്. എരിന് പൂർവത്തിന് അനുനാസികം വരും, സ്ഥാനയന്ത്രണം വരുന്നു. അപ്പോൾ പൂർവത്തിൽ ഇരിക്കുന്ന ഗകാരമാണ് ഇവിടുത്തെ സ്ഥാനി. അപ്പോൾ ഗകാരത്തിൻ്റെ സ്ഥാനിയാകുമ്പോൾ അതിൻ്റെ സ്ഥാനത്തെ നോക്കണം. എന്താണ് അതിൻ്റെ സ്ഥാനം? അകുഹ വിസർജനീയാനാം കണ്ഠ. ആ കണ്ഠസ്ഥാനമുള്ള അനുനാസി ഏതെന്ന് നോക്കണം. അപ്പോൾ ഏതായിരിക്കും? ൃത്തിങ് മഹീയത്തെ, വേറൊന്നും വരുത്തരുത്. വേണമെങ്കിൽ ആഭ്യന്തര പ്രയത്നവും നോക്കാം. ആഭ്യന്തര പ്രയത്നം നോക്കിയാലും ഒന്ന് തന്നെ. എന്തുകൊണ്ട്? കാതയോ മാവസാന സ്പർശ സ്പൃഷ്ടം പ്രേതനം സ്പർശാനാം. ഗകാരത്തിന്റെയും നകാരത്തിന്റെയും ആഭ്യന്തര പ്രയത്നം ഒന്ന് തന്നെ, സ്ഥാനം ഒന്ന് തന്നെ. ഋത്തിങ് മഹീയത്തെ എന്ന് വരുന്നു. അതുപോലെ അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ആ വർഗത്തിൽ ഇതിന്നും നമ്മൾ മനസ്സിലാക്കണം. അനുനാസിയും പരമിരിക്കുമ്പോൾ പൂർവത്തിൽ വരുന്ന അനുനാസിയം എന്ന് പറയുന്ന ആ വർഗത്തിൽപ്പെട്ടായിരിക്കും. അങ്ങനെയായിരിക്കും വരുന്നത്. ഗുപ് രൂപസിദ്ധാന്തി വരുന്ന രൂപമാണ് ഗുപ്, രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ. മകാരം വരുന്ന ഏതെങ്കിലും ഒരു ശബ്ദം അല്ലെങ്കിൽ നകാരം, നമതി ഏതെങ്കിലും ഒരു ശബ്ദം വരത്തിൽ മതി, നമതി. ഇവിടെ ജലാൻ ജസ്യാന്തി വന്നിട്ട് എന്തുവരും? ഗുപ്പ് എന്ന് പറയുന്നത് എന്താ വരും? ജബ അത് പദാന്തത്തിൽ എപ്പോഴും അത് ഓർത്തുകൊണം. പരത്തിൽ ഖരു വന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജസ്തുവും വന്നിട്ട് ഗുബ് നമതി. ഇവിടെ പറയുന്നു ബ് എന്ന് പറയുന്നത് ഏരിപ്പെടുന്നതാണ്. പരത്തിൽ എന്തിരിക്കുന്നു? അനുനാസികമായ നകാരം ഇരിക്കുന്നു. അനുനാസിക വിധിച്ചു പൂർവത്തിൽ അനുനാസികമായ ബകാരത്തിന്റെ സ്ഥാനം നോക്കുന്നത് എന്താണ്? പൂവാത്മാനിയാനാം ഓഷ്ടു, പവർഗത്തിൽപ്പെട്ടാണ് ഓഷ്ടണം. അപ്പൊ ആദേശത്തിൽ ഓഷ്ടസ്ഥാനമുള്ള ഏതാണ്? പവർഗത്തിന് ഓഷ്ടമാണ്, പവർഗത്തിൽപ്പെട്ടാണ് മകാരം. അപ്പൊ എന്ന് വരും? ഗും നമതി എന്ന് വരും. അങ്ങനെ വരും. ഇനി വേറുദാഹരണം എഴുതാം. രാട്ട് രാജാവ് എന്നുള്ള അർത്ഥത്തിൽ അതും ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പോണ് രാട്ട്. രാഡ് ഇവിടെ നിന്ന് വരും. ജപഗട ദശ രാഡ് വരെ രാഡ് ാണ് പരത്തിൽ എന്ത് വരുന്നു? മനുതെ, ഏതെങ്കിലും ഒരു ശബ്ദം. മനു അവബോധനെ, ചിന്തിക്കുക എന്നുള്ള അർത്ഥം. രാഡ് മനുതെ, മനു അവബോധനെ ചിന്തിക്കുക. ഇവിടെ എരിൽപ്പെടുന്നുണ്ട്. പരത്തിൽ അനുനാസികമായ മകാരം ഇരിക്കുന്നു. അപ്പൊ പറയുന്നു പൂർവ്വത്തിൽ അനുനാസികം വരും, സ്ഥാനയാന്തരവും വന്നു. അപ്പോൾ പൂർവ്വത്തിലെ ഡകാരത്തിന്റെ സ്ഥാനം നോക്കണം. എന്താണ്? ഋട്ടുരഷാന മൂർധ. അപ്പോൾ ടവർഗത്തിൽപ്പെട്ട എല്ലാത്തിൻ്റെയും സ്ഥാനം മൂർധമാണ്. അപ്പോൾ ഇവിടെ മൂർധാസ്ഥാനമുള്ള അനുനാസികം എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ ഡകാരത്തിന്റെ സ്ഥാനത്ത് നകാരം വരും. രാൺമാനത്തെ ഇത് ഓർത്തു വയ്ക്കാം. എന്താണ് വർഗങ്ങളിലെ അഞ്ചാമത്തായിരിക്കും വരുന്നത് സർവത്ര ആദേശമായിട്ട്. പരത്തിൽ അനുസ്വാരം ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ വർഗ പഞ്ചമം വരും. അപ്പോൾ നാമ ഇതായിരിക്കും വരുന്നത്. രാൺമാനത് ഇങ്ങനെ വരും. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ വരും. അതാണ് ഏരോനാസികനാസികം. അപ്പം നമ്മൾ ശി തുക്ക എന്നുള്ള സൂത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ശകാരം പരവേരിക്കുമ്പോൾ തുക്ക് വിരിച്ചു. തുക്കെന്ന് പറയുന്നതിൽ കകാരം ഇത്താണ്, അതുകൊണ്ട് അത് കിത്തായി. കിത്തായപ്പോൾ നമുക്ക് മനസ്സിലായി കിത്തായി കഴിഞ്ഞാൽ അത് ആഗമമാകും. കിത്താഗമമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സൂത്രങ്ങൾ പഠിച്ച ആദ്യം തൊട്ടകിത്തോ. ആദ്യം തൊട്ടകിത്തോ അതിൽ പറഞ്ഞു ടിത്തും കിത്തും വന്നു കഴിഞ്ഞാൽ. ടിത്ത് വന്നു കഴിഞ്ഞാൽ എവിടെ വരും? ആദ്യ അവയവുമായി, അല്ലെങ്കിൽ ഏതിന് വിധിക്കുന്നു അതിൻ്റെ പൂർവത്തിൽ. കിത്ത് വന്നു കഴിഞ്ഞാലോ പരത്തിൽ. പശി തുക്കം എന്ന് പറയുന്ന കിത്തായോണ്ട് അത് പരത്തിൽ വന്നു. അപ്പൊ ഇനി ഒന്ന് ശേഷിക്കുന്നു ടിത്ത്. എവിടെയാ വരുന്നു? ടിത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത സൂത്രം പഠിച്ചത്, കഴിഞ്ഞ ദിവസം എടുത്തത്. ഏതാണ്? നമോ ഹ്രസ്വ കച്ചി നമുൾ നിത്യം. ആ സൂത്രം അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. അതായത് ഇത് ടിത്തിന് ഉദാഹരണം. ഏതിന് വിധിക്കുന്നു അതിന്റെ പൂർവത്തിൽ വരും. ഹ്രസ്വാത് പരോ ങം തന്നന്തം യത് പദം തസ്മാത് പരസി അച്ചോ ങമുട്ടെന്ന് പറഞ്ഞു. ആ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ങമുട്ട് നിത്യമൊന്നായിരുന്നു. ഇവിടെ ടകാരത്തിന് നകാരം വന്ന എന്തുകൊണ്ട് ടവർഗത്തിപ്പെട്ടതാണ്? നകാരം പരത്തിൽ നകാരം ഇരിക്കുന്ന ഈ സൂത്രം വരും. ഒരു അനുനാസിക അനുനാസിക ടവർഗത്തിലെ നകാരം വന്നു. ഇവിടെ പൂർവത്തിൽ ടവർഗവും പരത്തിൽ നകാരം ഇരിക്കുമ്പോൾ ഈ സൂത്രം വരാം. ഷ്ടുനാഷ്ടു വരാം. പക്ഷെ ഇവിടെ വന്നത് ഏരോ അനുനാസികേ അനുനാസികോ വാ എന്നുള്ളതാണ്. ഇത് രണ്ടും ത്രിപാദിയിലുള്ള സൂത്രമായതുകൊണ്ട് ഏതാണ് വരാൻ ക്യൂ അനുസരിച്ചേ വരാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സൂത്രം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതാ വരേണ്ടത്. ആദ്യത്തെ സൂത്രം ഏതാണ്? ഷ്ടുനാഷ്ടുവാണ്. കാരണം അതാണ് മുമ്പിൽ വരുന്നത്. അതാ വരേണ്ടത്. പക്ഷെ അതുകൂടെ വന്നില്ല. എന്തുകൊണ്ടാണ്? അതിനെ നിഷേധിക്കുന്ന ഒരു സൂത്രമുണ്ട്. ഷ്ടുനാഷ്ടു കഴിഞ്ഞ് അടുത്തു വരുന്ന സൂത്രം ഹൽസന്ധിയിൽ 23-ാമത്തെ പേജ് ഷ്ടുനാഷ്ടു കഴിഞ്ഞ് വരുന്ന സൂത്രം. ആ സൂത്രം ഇവിടെ പ്രവർത്തിച്ചു. ഷ്ടുത്വത്തെ നിഷേധിക്കുന്ന സൂത്രം. ന പദാന്താ ടോരനാം. പദാന്താത് ടോ എന്ന് പിരിക്കും. പദാന്താത് ടോ. ഇവിടെ എങ്ങനെ സന്ധി വരും? ഷ്ടുനാഷ്ടു വരും. അപ്പൊ അവിടെ എങ്ങനെ സംഭവിക്കും? പദാന്താത് ടോഹോ എന്ന് പിരിക്കുമ്പോ എന്ത് വരും? ജലാഞ്ജസ്യം ആദ്യം വന്നിട്ട് എന്താവും? പദാന്താത് ടോ. പിന്നെ എന്തുവരും? സ്തോസ്റ്റുനസ്സൂടെ വരൂ. ഷ്ടുനാഷ്ടു വന്നിട്ട് എന്തുവരും? ദകാരത്തിന് എന്തുവരും? എന്താ വരുന്ന? എങ്ങനത്തെ? മൂന്നാമത്തത്. മൂന്നാമത്തെ മൂന്നാമത്തെ ടയല്ല, മൂന്നാമത്തെ ഡ വരുന്നു, എസ് ഡ വരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഡ അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ടായിരിക്കുന്നു. എസ് ഡയുടെ പരത്തിൽ ടായിരുന്ന ഏത് വരും? ഖരിച്ച വന്നിട്ട് എന്ത് വരും? അരിവാട്ട വരും. എന്തായി? രണ്ട് ട അടുത്തടുത്ത് വന്നു. പദാന്താത് ടോഹു, ആ സൂത്രം ഷുനാഷ്ടു പ്രവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ. പദാന്താത് ഇങ്ങനെ വരുന്ന ഓരോ ഉദാഹരണങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ച് എന്ത് സന്ധി വരും നോക്കി നോക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രാക്ടീസാകും. പദാന്താത് ടവർഗാദ്, പദാന്താത് ടവർഗാദ്, അവിടെ എന്താ സംഭവിച്ചത്? പദാന്താത് ടവർഗാദ് എന്താ സംഭവിച്ചത്? ഷ്ടുനാഷ്ടു തന്നെ വന്നു. അതിനു മുമ്പ് ഏത് വന്നു? ജലാഞ്ജസ് വന്നേ, ജലാഞ്ജസ് വന്നേ, ഷ്ടുനാഷ്ടുഹു കരിച്ച അവസാനം വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ട് കരിച എന്തുകൊണ്ട് അവസാനം വരുന്നു? ക്യൂ അനുസരിച്ച് വരാൻ പറ്റും. ക്യൂവിൽ നിന്ന് തെറ്റിച്ചാർക്കും പ്രവർത്തിക്കാൻ പറ്റും. ആദ്യമായി ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തിയ പാണിനിയാണ്. അതുകൊണ്ട് ക്രമം അനുസരിച്ചേ വരത്തുള്ളൂ. ഇപ്പൊ പദാന്താ ടവർഗാദ് പരസ്യ എന്നിടത്തെ സൂത്രം വന്നു ആണോ? ശരിയായിക്കോട്ടെ. പിന്നെ ഖരിച്ച ടവർഗാദ് പരസ്യ അനാമഹ, അനാമഹ സ്തോ എന്നിടത്തോ സ്തോഹോ ഷ്ടുഹു എന്നിടത്തോ ശരിപ്പെടുന്നു, വാശരി വരും. ഷ്ടുർണ്ണടുത്തോ ഷ്ടുർണ സസജുഷരു മറ്റൊന്നും അവിടെ വരാനില്ല. നസ്യാത് എന്താണ് ഈ സൂത്രം പറയുന്നത് നോക്കോ. പദാന്തമായ ടവർഗത്തിന്റെ പരത്തിൽ ഷ്ടുത്വം വരത്തില്ല, സകാരത്തവർഗങ്ങൾ ഷ്ടുത്വം വരത്തില്ല. പദാന്താൾ ടവർഗാദ് പദരസി അനാമഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അനാമഹ എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം വിട്ടുകളയുക, കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഷഷ്ഠി ബഹുജനത്തിന്റെ രൂപമാണ് നാമം. അതെങ്ങനെ വരുന്നു എന്നറിയണം, പിന്നെ അതെങ്ങനെ നിഷേധിക്കുന്നു എന്നറിയണം. അതെല്ലാം ഇപ്പൊ പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അത് വിട്ടിട്ട് ബാക്കി മാത്രം ഇപ്പൊ പഠിക്കുക. എന്താണോ പദാന്തമായ ടവർഗത്തിന്റെ പരത്തിൽ സകാരത്തവർഗങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ ഷ്ടുനാഷ്ടുഹു എന്നുള്ള സൂത്രപ്രകാരം വരുന്ന ഷ്ടുത്വം പ്രവർത്തിക്കത്തില്ല. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ ടവർഗത്തിലെ ഏതെങ്കിലും വർണ്ണം ഇരുന്നു കഴിയുകയും ഇരിക്കുകയും അതിന്റെ പരത്തിൽ സകാരത്തവർഗങ്ങളുമായി യോഗം വരികയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഷ്ടുത്വം വരത്തില്ല എന്ന് നിഷേധിക്കുകയാണ്. നിഷേധ സൂത്രമാണ്. ഒരു വിധിയെ പൂർണ്ണമായും നിഷേധിക്കുക, വരത്തില്ല എന്ന് പറയുകയാണ്. ജഷ്ടുനാഷ്ടു ഏത് കാര്യമാണോ വിധിച്ചതിനെ നിഷേധിക്കുന്നു. അനാമിലേക്ക് ഇപ്പൊ പോകരുത്, പ്രശ്നമാകും. ഞാൻ പിന്നെ അതിന് ഉത്തരവാദിയാകത്തില്ല. ഇവിടെ നോക്കുക, ങമ്മുട്ട് നിത്യം ഇരുന്നു. ആ സൂത്രം തന്നെ നോക്കുക. ങമ്മുട്ട് എന്ന് പറയുന്ന ഒരു പദമാണ്. പദത്തിന്റെ അന്ത്യത്തിൽ ട്ടവർഗത്തിലെ ഒരു അക്ഷരമിരിക്കുന്നു. അതിന്റെ പരത്തിലെന്തിരിക്കുന്നു? സകാരത്തവർഗങ്ങളിൽ പെട്ട നകാരം. ഷ്ടുനാഷ്ടു അനുസരിച്ച് എന്താണ്? ഇവ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പൂർവമോ പരമോ ഒന്നൊന്നുമില്ല, അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഷ്ടുത്വം വരണം. എന്നുവെച്ചാൽ പരത്തിലിരിക്കുന്ന അല്ല, ഇവിടെ ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പരത്തിലിരിക്കുന്ന നഗാരത്തിന് നഗാരം വരും, ടവർഗത്തിൽപ്പെട്ട നഗാരം വരും. പക്ഷെ അത് വരത്തില്ല, നിഷേധിച്ചു. ഒരു പദത്തിന്റെ അന്ത്യത്തിലെ ടവർഗത്തിന്റെ പരത്തിൽ സകാരത്തവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ ഷ്ടുനാഷ്ടു പ്രവർത്തിക്കത്തില്ല, ഷ്ടുത്വത്തെ നിഷേധിച്ചു, അത് വരുന്നില്ല, നിഷേധമാണ്, അധികമൊന്നും വരുന്നതല്ല. പക്ഷെ ഈ സൂത്രത്തിൽ തന്നെ വന്നുകൊണ്ട് നമ്മളത് പഠിച്ചു തന്നേ ഉള്ളൂ. അപൂർവമായി വരുന്ന സൂത്രമാണ്. അപ്പോൾ അവിടെ പൂർവസൂത്രമാണ്. അതായത് ഇവിടെ രണ്ട് സൂത്രം വരാം. ഷ്ടുനാഷ്ടുഹു എരു അനുനാസികേ അനുനാസികോപ. പണിയുടെ നിയമം അനുസരിച്ച് ആദ്യത്തെ സൂത്രം വരണം, പക്ഷെ അത് വരുന്നില്ല. എന്തുകൊണ്ട്? അതിനെ നിഷേധിക്കാൻ വേറെ സൂത്രം വന്നു, അത് കഴിഞ്ഞു വരുന്ന സൂത്രം. പിന്നെ പദാന്താത് ടൂരനാം, പദാന്താത് ടവർഗാത് പരസ്യ അനാമഹ സ്തുഹു ഷ്ടുർനസ്യാത്. പദാന്തമായ ടവർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തവർഗങ്ങൾക്ക് ഷ്ടുത്വം വരത്തില്ല. ഈ നിയമം നാമിന് ബാധകമല്ല. അത് വേറെ കാര്യം, അത് നമ്മൾ വിട്ടു. നാം എന്ന് പറഞ്ഞ ഇതാണ്, ഈ പറയുന്ന നിഷേധം നാമാണ് പരത്തിലിരിക്കുന്നതെങ്കിൽ അതിന് ബാധകമല്ല. എന്ന് വെച്ചാൽ അവിടെ ഷ്ടുത്വം വരാം, അക്കാര്യം പോട്ടെ. നമ്മൾ പഠിക്കാത്ത ഭാഗമായതുകൊണ്ട് നമ്മൾ വിട്ടു, ഇവിടെ ഷ്ടുത്വം വരുന്നില്ല. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഈ സൂത്രത്തെ സംബന്ധിച്ച് സൂത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൂത്രങ്ങൾ നമ്മൾ പഠിച്ചത്. നമ്മൾ ഈ സൂത്രം ഇപ്പോൾ നമോഹർ സ്വാതജി ഗമൻ നിത്യം എന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിച്ചത്, ഗുണോഹോ കൊക്കുട്ടു ശരി എന്ന് പറയുന്ന സൂത്രത്തിൽ, അല്ല ആദ്യം തൊട്ടകത്തു എന്ന് പറയുന്ന സൂത്രത്തിൽ ഒരു കിത്തെന്നും ടീത്തെന്നും പറഞ്ഞു. അല്ല, കിത്തിന് ഉദാഹരണം നമ്മൾ ശിത്തുക്കിൽ നിന്ന് പഠിച്ചു. ടിത്തിന് ഉദാഹരണം എന്താണ്? അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഹ്രസ്വാത് പരോയോ ഗം തദന്തം യത് പദം തസ്മാത്. ഒരു നിമിത്തം പറയുന്ന എന്താണ്? ഹ്രസ്വത്തിൽ നിന്ന് പരമായിരിക്കണം. ഹ്രസ്വാത് പഞ്ചമി എന്തോന്ന് സൂത്രത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഗമ എന്ന് പറയുന്നതും പഞ്ചമിയാണ്. ഗമഹ, ഗം ശബ്ദത്തിന്റെ പഞ്ചമിയാണ് ഗമഹ, ഷഷ്ടിയിലും ഗമഹ എന്ന്. അതാണിവിടെ പറഞ്ഞിരിക്കുന്നത്. ഹ്രസ്വാത് യോ ഗം തദന്തം യത് പദം തസ്മാത് എന്ന് പറയുന്ന അതാണ്. പൂർവ്വത്തിൽ നിന്ന് പദത്തിന്റെ അനുവൃത്തിയുണ്ട്. ഗം അന്തമായ പദം ആ പദത്തിന്റെ പരത്തിൽ നിന്ന് തസ്മാത് എന്ന് പറയുന്ന പഞ്ചമിയുടെ അർത്ഥമാണ്. ഗമഹ എന്ന് പറയുന്നതിലെ പഞ്ചമിയുടെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗമ തദന്തം യത് പദം തസ്മാത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഗമ്മിന്റെ പരത്തിൽ എന്നർത്ഥം. അത് വെറും ഗമ്മെന്ന് പറഞ്ഞാൽ പോരാ, ഗം അന്തിമായി വരുന്ന പദത്തിന്റെ പരത്തിൽ. അതിന്റെ പൂർവ്വത്തിൽ ഹ്രസ്വം വേണം, ഹ്രസ്വത്തിന്റെ പരത്തിൽ ഗം വേണം. ഈ ഗമ്മെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. ഗം ഹയ വരട്ട് ലണ് മൂന്നെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗം എന്ന് പറയുമ്പോൾ അകാരാദിഷ അകാര ഉച്ചാരണമാണ്. അകാരങ്ങളെല്ലാം പോയി ശേഷിക്കുന്ന ഏതാണ്? മൂന്നെണ്ണമാണ് ഗമ്മെന്ന് പറയും. അപ്പോ ഹ്രസ്വത്തിന്റെ പരത്തിൽ ഇതിലും മൂന്നിൽ ഏതെങ്കിലും ഒരു അക്ഷരം വേണം. ായോ നായോ നകാരമോ വേണം. പിന്നെ അത് പദത്തിന്റെ അന്ത്യത്തിനുമായിരിക്കും. ഈ മൂന്നക്ഷരങ്ങളും ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരണം. ഇത് ഹ്രസ്വത്തിന്റെ പരത്തിൽ വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ പൂർവ്വത്തിൽ ഒരു ഹ്രസ്വം വേണം, ഹ്രസ്വസ്വരം വേണം. പിന്നെ പറയുന്നു എന്താണ്? തസ്മാത് പരസ്യ അച്ഛ, അതിന്റെ പരത്തിന്റെ ഒരു അച്ച് വേണം. അച്ഛന്ന് വെച്ചാൽ സ്വരം. അപ്പൊ പരസ്യ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇത് അച്ഛനാണ് ഇത് വിധിക്കുന്നത്, പരത്തിലിരിക്കുന്ന അച്ഛനാണ്. സൂത്രത്തിൽ അച്ചി എന്ന് പറയുന്നു. അച്ചി എന്ന് പറയുന്ന ഏത് ഭക്തിയാണ്? പക്ഷെ ഇത് ഷഷ്ടി അർത്ഥത്തിലാണ്, അങ്ങനെയൊക്കെ ചില പ്രയോഗിച്ചുകളെ പാണി അച്ഛ എന്ന് ഷഷ്ടിയുടെ അർത്ഥത്തിൽ സപ്തമി പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വൃത്തിയിൽ എന്ന് പറഞ്ഞു അച്ഛ ഷഷ്ടി എടുക്കണം. അച്ഛന് ഷഷ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സൂത്രം വരും, എന്താണ് ഷഷ്ടി സ്ഥാനേ യോഗ, അത് സ്ഥാനിയാണ്, അതിനെ മാറ്റിയിട്ട് ആദേശം വരണം. പക്ഷെ ഉടനെ ഇവിടെ അതിനെ ബാധിച്ചുകൊണ്ട് അടുത്ത സൂത്രം വന്നു ആദ്യന്തോ ടകിത്തോ ടിത്തോ ഗിത്തോ ആണെങ്കിൽ അത് ആഗമമായിരിക്കും. നമുട്ട് എന്ന് പറയുന്നത് ടിത്താണ്, ആഗമമാണ്. ടിത്താണെങ്കിൽ ഏതിനാണോ വിധിക്കുന്നതിന്റെ പൂർവ്വത്തിൽ വരണം. സാധാരണ നമ്മൾ മുമ്പ് പഠിച്ച തുക്ക് താ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിന് കകാരത്തെ ഇത്താക്കി ഉക്കാരം ഉച്ചാരണത്തിന് വേണ്ടി, കാരണം തുക്ക് എന്ന് ചേർത്ത് ഉച്ചരിക്കാൻ പ്രയാസമാണ്. തുക്ക് എന്ന് വരും, ഊ വച്ചു കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ സൗകര്യമുള്ള തുക്ക്. പിത്ത് കിത്ത് തുക്ക് ഇങ്ങനെയൊക്കെ വരും ഉച്ചാരണത്തിന് വേണ്ടി വയ്ക്കുന്നു. അവിടെ തുക്കെന്ന് പറയുന്നത് ഒരു വർണ്ണത്തിൽ കകാര തീത്താക്കിയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട്, ഇവിടെ വിധിക്കുന്നത് ഗമുട്ട്, ഇവിടെ ടകാരം വിത്താണ്. പക്ഷെ അതൊരു വർണ്ണത്തിനല്ല, ഒരു പ്രത്യാഹാരത്തിനാണ്. ഇവിടുത്തെ പ്രത്യാഹാരം ഏതാണ്? ഗം. ഗം എന്ന് പറയുന്ന പ്രത്യാഹാരത്തിന് ടകാരത്തെ ഇത്താക്കി ഉകാര ഉച്ചാരണാർത്ഥമാക്കി, അതാണ് ഗമുട്ട് എന്ന് പറഞ്ഞത്. ഈ പ്രത്യാഹാരത്തിൽ മൂന്നക്ഷരങ്ങളുണ്ട്. ഈ മൂന്നക്ഷരം കൊണ്ട് ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ആ ഗമുട്ടിലെ ആ ടിത്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. പ്രത്യാഹാരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ വർണ്ണത്തിനോടും ചേർക്കണം. അപ്പോ ഗമ്മിൽ ഏതൊക്കെയുള്ളത്? ഇത് മൂന്നാവും. ഉട്ട് നുട്ട് നുട്ട് അങ്ങനെ മൂന്നാവും. അതിനൊക്കെ പാണിനി സ്വീകരിച്ചിരിക്കുന്ന മീമാംസാ നിയമങ്ങളാണ്. മീമാംസയിലൊരു നിയമമുണ്ട്, അനർത്ഥിക്ക തദങ്കേഷു. യാഗങ്ങളിൽ അംഗയാഗങ്ങളും അങ്കിയാഗങ്ങളുമുണ്ട്. ഒരു അങ്കിയാഗം എന്ന് പറയുമ്പോൾ പ്രധാനം, അംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനോട് അനുബന്ധിച്ച് വരുന്നത്. ദർശപൂർണമാസാഭ്യാം സർഗകാമോ യജേത എന്ന് പറയുമ്പോൾ അവിടെ ദർശപൂർണമാസയാഗം ആണ് മുഖ്യം പ്രധാനം. അതിൻ്റെ അംഗങ്ങളായിട്ട് വരും പ്രയാജ അനുയാജ തുടങ്ങിയ യാഗങ്ങൾ അംഗമായിട്ട് വരും അംഗങ്ങൾ. അപ്പോൾ ദർശപൂർണമാസത്തിന് വിരിച്ച ഒരു കാര്യം മുഖ്യയാഗത്തിൽ അതിനവിടെ ഉപയോഗമില്ലെങ്കിൽ ഒരു ദ്രവ്യമോ ദേവതയോ അവിടെ വിധിച്ചത് അവിടെ ആവശ്യമില്ലെങ്കിൽ അത് അംഗങ്ങളിലേക്ക് പോകും. അതാണ് അനർത്ഥിക്കുക തദങ്കേഷു എന്ന് പറയുന്ന നിയമം. അതേ നിയമമാണ് ഇവിടെ പാണിനി സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഗം എന്ന് പറയുന്നതിനോ ടിത്ത് വിധിച്ചു. ഗമ്മം എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. പ്രത്യാഹാരത്തിന് ടിത്താക്കിയിട്ട് ഒരു ഉപയോഗമില്ല, കാരണം പ്രത്യാഹാരം ഒരിടത്തും പ്രവർത്തിക്കുന്നില്ല, മറിച്ച് പ്രത്യാഹാരങ്ങളുടെ അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യാഹാരത്തെ അംഗിയായിട്ടെടുക്കുക, അത് മുഖ്യം പ്രധാനം. അതിൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത് എന്താണ്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വർണ്ണങ്ങൾ ങ്ങ്ന്ന്. ഇത് സാമാന്യമായ ഒരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിയമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മീമാംസാ നിയമങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഗമുട്ട് എന്ന് പറയുന്നത് ഗമ്മെന്ന് പറയുന്ന പ്രത്യാഹാരത്തിന് ടിത്താക്കി, അത് ടിത്തായതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഗമ്മെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന മൂന്ന് വർണ്ണങ്ങളെ ടിത്താക്കണം നമ്മൾ. അപ്പോൾ മുട്ട് നുട്ട് നുട്ട് എന്ന് മൂന്നെണ്ണം കിട്ടും. ഇവിടെ മൂന്ന് ടിത്തുകൾ കിട്ടും. അപ്പൊ ഇവിടെ രണ്ടിടത്ത് വരുന്നുണ്ട് ങം. ഒന്ന് പറയുന്നത് എന്താണ്? ഹ്രസ്വത്തിന്റെ പരത്തിൽ ഒരു ങം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ങമ്മിൽപ്പെട്ടപ്പോ അവിടെ ഏതൊക്കെ വേണം? ങകാര, ണകാര, നകാരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വേണം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ പരത്തിൽ ഒരച്ചിരുന്നു കഴിഞ്ഞാൽ ആ അച്ഛന് വരുന്ന എന്തായിരിക്കും? ങമ്മ് തന്നെ. പൂർവത്തിലിരിക്കുന്ന ങമ്മ് തന്നെ വരും. അതാണ് ഈ സൂത്രം പറയുന്നത്. പക്ഷെ അത് ആഗമമായതുകൊണ്ട് ങമ്മെന്ന് പറയുന്നതിന് വരെ ങമുട്ടെന്ന് പറഞ്ഞു. ഉദാഹരണത്തിൽ നിന്ന് അത് വ്യക്തമാവും. ഒരു ഉദാഹരണം എഴുതുക. യുങ്, നമ്മൾ ആ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് സിദ്ധാന്തമതി പഠിക്കുന്ന രൂപങ്ങളായതുകൊണ്ടാണ്. യുങ്, യോഗി എന്നർത്ഥം. യുങ്, വിനക്തി, ഇത് യുങ്. പരത്തിലെന്ത് വരുന്നു? ഏതി അല്ല, ഏതി യോഗി. ഏതി ഗച്ഛതി, പോകുന്നു എന്നുള്ളത് പദാന്തത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുത്തത്. പുസ്തകത്തിലെ ഉദാഹരണം വിട്ടത് അടുത്ത് വരുന്നത് അടുത്ത് അതങ്ങനെ ഇരിക്കട്ടെ. അതിന്റെ താഴെ തന്നെ എഴുതുക, സുഗൺ. ആഗച്ഛതി, ഗച്ഛതി, അടുത്ത് ഇന്ന് നമ്മൾ ഉദാഹരണത്തിൽ വന്നത് തന്നെ എടുക്കാം, യസ്മിൻ. അടുത്തത് ഈ മൂന്ന് ഉദാഹരണം അടുത്തടുത്ത് എഴുതണം. യസ്മിൻ ഈതി നമ്മൾ ഉദാഹരണത്തിൽ വന്നാണ്. ഈ സൂത്രത്തെ ഈ ഉദാഹരണങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോക്കുക. സൂത്രത്തെ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ്? ഹ്രസ്വാത് പരഹ, ഹ്രസ്വത്തിന്റെ പരം. യുങ് എന്ന് പറയുന്നില്ല, യു ഹ്രസ്വമാണ്. സുഗൺ ഗതാരം എന്ന് പറയുന്നിടത്ത് ഹ്രസ്വമാണ്, ഹ്രസ്വ അകാരമുണ്ട്. യസ്മിൻ ഇക്കാരം ഹ്രസ്വമാണ്, യസ്മിൻ നകാരത്തിന്റെ പൂർവ്വത്തിൽ. ഇവിടെയൊക്കെ നോക്കുക, നകാരത്തിന്റെ പൂർവ്വത്തിൽ ആദ്യം യുങ്ങിന് നകാരത്തിന്റെ പൂർവ്വത്തിൽ ഒരു ഹ്രസ്വ ഉകാരമുണ്ട്. രണ്ടാമത് സുഗൺ എന്ന് പറയുന്നിടത്ത് നകാരത്തിന്റെ പൂർവ്വത്തിൽ ഒരു ഹ്രസ്വകാരമുണ്ട്. അടുത്ത് യസ്മിൻ നകാരത്തിന്റെ പൂർവ്വത്തിലൊരു ഹ്രസ്വകാരമുണ്ട്. അപ്പൊ ഇവിടെ മൂന്ന് വർണ്ണങ്ങളുണ്ട്, നകാരം, നകാരം, നകാരം. ഇത് അണങ്ങമ്മ പ്രത്യാഹാരത്തിൽപ്പെട്ട വർണ്ണങ്ങൾ. സൂത്രത്തിൽ പറഞ്ഞ എന്താണ്? ഹ്രസ്വാത്പരോ യോ ങം, ഹ്രസ്വത്തിന്റെ പരത്തിൽ ങമ്മിലെ വർണ്ണങ്ങൾ വേണം. ഈ മൂന്ന് സ്ഥലത്ത് നോക്കുക, ഒരുമിച്ച് മൂന്ന് സ്ഥലത്തും ഹ്രസ്വത്തിന്റെ പരത്തിൽ ങമ്മുണ്ട്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഗമ്മിന്റെ പൂർവത്തിൽ ഹ്രസ്വമുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ അവിടെ പറഞ്ഞു, എന്താണ്? തദന്തം യത് പദം, ഇത് മൂന്ന് പദങ്ങളാണ്. യുങ്ങൊരു പദമാണ്. സുഗൺ, നല്ലവണ്ണം ഗണിതം അറിയാമെന്നുള്ളവനാണ് സുഗൺ എന്ന് പറയുന്നത്. യസ്മിൻ നമുക്കറിയാം ഏതൊന്നിൽ എന്നൊക്കെ അർത്ഥം വരുന്നു. അപ്പോൾ ഇത് മൂന്ന് പദങ്ങളാണ്, സുബന്ധങ്ങളാണ്, സുപ്തിംഗന്ധം പദം. ഈ മൂന്ന് പദങ്ങളുടെയും അവസാനം ഉകാര, ണകാര, നകാരങ്ങൾ ഇരിക്കുന്നു. യുങ്, സുഗണ്, യസ്മിൻ. ഈ പറഞ്ഞ നിമിത്തങ്ങളെല്ലാം വന്നത് ഹ്രസ്വത്തിന്റെ പരത്തിൽ ങം വേണം, തദന്തമായ പദമായിരിക്കണം. ഇവിടെ ങമ്മുണ്ട്, ആ ങം അന്ത്യത്തിലുള്ള പദമാണ്. ങകാര, ണകാര, നകാരങ്ങൾ അന്ത്യത്തിലുള്ള പദങ്ങളാണ്. അപ്പൊ സൂത്രത്തിലെ രണ്ട് നിമിത്തങ്ങളായി, ഒന്ന് പദത്തിന്റെ അന്ത്യത്തിൽ ങകാരം, നകാരം, നകാരം വേണം, അതിന്റെ പൂർവ്വ ഹ്രസ്വമായിരിക്കണം, എന്നുവെച്ചാൽ ഹ്രസ്വമായ സ്വരമായിരിക്കണം. ഇനി പറയുന്നത് പരത്തിലെ നിമിത്തമാണ്. പരത്തിലെന്താ ഒന്നേ പറയുന്നുള്ളൂ, പരത്തിൽ സ്വരം വേണം. ഇവിടെ ഏതി മകാരത്തിന്റെ പരത്തിൽ സ്വരമുണ്ട്, ന് ആഗച്ഛതി പരത്തിൽ സ്വരമുണ്ട്, ന് ഇതി പരത്തിൽ സ്വരമുണ്ട്. ഇവിടെ വിധിക്കുന്നത് എന്താണ്? ങമുട്ട് എന്ന് വെച്ചാൽ ങമ്മിന് ങമ്മ് വിധിക്കുന്നു. അപ്പൊ ങമുട്ടില് പറഞ്ഞല്ലോ അത് ടിത്താണ്, അത് പ്രത്യാഹാരത്തിന് വിധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ അംഗങ്ങളായിരിക്കുന്ന വർണ്ണങ്ങളിലേക്ക് പോകും ടിത്ത്. അപ്പൊ മുട്ട് നുട്ട് നുട്ട് മൂന്നെണ്ണം വിധിക്കുന്നു. പക്ഷെ അത് വിധിക്കുന്നതിന് ങകാര ണകാര നകാരങ്ങൾക്കല്ല വിധിക്കുന്നത്, പിന്നെയോ പരത്തിലിരിക്കുന്ന സ്വരത്തിനാ വിധിക്കുന്നത്. പരത്തിലിരിക്കുന്ന സ്വരം എന്ന് പറയുമ്പം എക്ക് വിധിക്കും ങുട്ട്, ആക്ക് വിധിക്കുന്നു നുട്ട്, ഈക്ക് വിധിക്കുന്നു നുട്ട്. ആ സ്വരത്തിന് വിധിച്ചുകൊണ്ട് എന്താ പ്രയോജനം? കാരണം ഇത് ടിത്തായതുകൊണ്ട് ഏതിന് വിധിക്കുന്നു അതിന്റെ പൂർവത്തി വരും. എന്നുവെച്ചാൽ വിധിക്കുന്നത് ഇവിടെ ങകാരത്തിന്റെയും ണകാരത്തിന്റെയും നകാരത്തിന്റെയും പരത്തിൽ കിട്ടണം. എന്നുവെച്ചാൽ ഇത് ആഗമമാണ്, അല്ലെങ്കിൽ പരത്തിലിരിക്കുന്ന സ്വരത്തിന്റെ പൂർവത്തി വരണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫലത്തിൽ ഇത് ങകാരം ഇരട്ടിച്ചതുപോലെ ഇരിക്കണം. നകാര നകാര നകാരങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. ഇവിടെ ആഗമം വിധിച്ച ഫലത്തിൽ അത് ഇരട്ടിക്കുന്നു. ഇരട്ടിക്കുക എന്ന് പറഞ്ഞാലും ദത്വം എന്ന് പറഞ്ഞാലും ഇവിടെ ആഗമം എന്ന് പറഞ്ഞാലും ഒന്നേ തന്നെ, നകാരം ഇരട്ടിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആഗമം വരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അതാണ് പറഞ്ഞത്, ഇവിടെ അച്ചി എന്ന് പറയുന്നത് ഷഷ്ടി അർത്ഥത്തിലാണ്. അപ്പോൾ അച്ഛനെന്ന് പറയണം. ടിത്താണ് വരുന്നത്, ടിത്ത് വന്നു കഴിഞ്ഞാൽ ഏതിനു വരുന്നു? എന്റെ പൂർവ്വത്തിൽ വരും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? യുങ്ങിന്റെ ങകാരത്തിന് ശേഷം അല്ലെങ്കിൽ പരത്തിലിരിക്കുന്ന സ്വരത്തിന് മുമ്പിൽ ഇങ് വരുന്നു. അതാത് വർണ്ണങ്ങൾക്ക് അതാത് വർണ്ണം വരും. അതാണ് ആഗമത്തിന്റെ വിശേഷത. യുങ് യുങ്ങേതി എന്ന് വരുന്നു. സുഗൺ ആഗച്ചതി, രണ്ട് നകാരം വന്ന് സുഗൺ ആഗച്ചതി എന്ന് പറഞ്ഞു. അതേ അത് തന്നെ ഇരട്ടിക്കുന്നു, പക്ഷെ ഇരട്ടിപ്പല്ല ഇവിടെ വിധിച്ചത്, ആഗമം വിധിച്ചു. അത് സ്വരത്തിന്റെ പൂർവ്വത്തിൽ വന്നപ്പോൾ ചിത്തായുണ്ട് പൂർവ്വത്തിൽ വന്നു. യസ്മിന്നിതി, ഇത് ഈ മൂന്നാമത്തെ ഉദാഹരണമാണ് സാധാരണ വരുന്നത്, ധാരാളം വരുന്ന ഉദാഹരണമാണ് യസ്മിന്നിതി. മറ്റ് രണ്ടും അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ, കാരണം അംഗക്കാരാന്തമായ പദവും എന്ന് പറയുന്ന അപൂർവമായി വരത്തുള്ളൂ. നകാരാന്തമായ പദവും അപൂർവമേ വരത്തുള്ളൂ. പക്ഷെ നകാരാന്തമായ പദം യസ്മിൻ തസ്മിൻ കസ്മിൻ ഇങ്ങനെയൊക്കെ ധാരാളം വരും, അവിടെയൊക്കെ ഇരട്ടിപ്പും വരും. ഇരട്ടിപ്പ് ഇരട്ടിപ്പെന്ന് നമുക്ക് തോന്നും, പക്ഷേ വാസ്തവത്തിൽ ആഗമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉദാഹരണം, ഈ നകാരത്തിന്റെ ഉദാഹരണം ശ്രദ്ധിച്ചാൽ മതി. നകാരം ഇരട്ടിച്ചതായി കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ഇവിടെ വാസ്തവത്തിൽ ദിത്വമല്ല വന്നത്, നമുട്ടാഗമം വന്നതാണ്. ഇത് പരത്തിലിരിക്കുന്ന സ്വരത്തിനാണ് വിധിച്ചത്. ആസ്യം പൂർവ്വത്തിലിരിക്കുന്ന നകാര നകാര നകാരങ്ങൾക്ക് വന്നെങ്കിൽ എന്ത് സംഭവിച്ചനെ? എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇത് തന്നെ വരുന്ന? എന്തുകൊണ്ട് നകാരത്തിന് വിധിച്ചു കഴിഞ്ഞോ? ടിത്താണ്, അതിന്റെ പൂർവ്വത്തിൽ വരും. നകാരത്തിന്റെ പൂർവ്വത്തിൽ വന്നാലും എന്ത് വരും? നകാരത്തിന്റെ പൂർവ്വത്തിൽ രണ്ട് നകാരം വരും. നകാരത്തിന്റെ പൂർവ്വത്തിൽ നിന്ന് രണ്ട് നകാരം വരും. നകാരത്തിന്റെ പൂർവ്വത്തിൽ നിന്ന് രണ്ട് നകാരം വരും. ടിത്താണെങ്കിൽ പൂർവ്വത്തിലേ വരത്തുള്ളൂ, പരത്തി വരത്തില്ല. ഇവിടെ സ്വരത്തിന്റെ പൂർവ്വത്തിൽ വിധിച്ചു, പക്ഷെ അത് വിധിക്കുന്നത് അപ്പോൾ പദത്തിന്റെ അന്ത്യത്തിൽ വരത്തില്ല, മുമ്പിരിക്കുന്നതായിരിക്കും പദത്തിന്റെ അന്ത്യത്തിൽ. അങ്ങനെയുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഇത് വിധിച്ച ഇപ്പം എന്താവും? പദത്തിന്റെ അന്ത്യത്തിൽ ഏതാവും? ഇവിടെ വരുന്ന ആഗമം അല്ല, പരത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ അത് പദത്തിന്റെ അന്ത്യത്തിൽ വരത്തില്ല. ഇവിടെ ഇരിക്കുന്ന തന്നെ പദത്തിന്റെ അന്ത്യത്തിൽ വരും. ആ അതിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വിധിച്ചത്. അതായത് പരത്തിൽ സ്വരമാണിരിക്കുന്നത്, അതിന്റെ പൂർവ്വത്തിൽ അതിന് നകാരത്തെ വിധിച്ചാൽ അത് പദത്തിന്റെ അന്ത്യമാകത്തില്ല. നകാരത്തിന്റെ പുറത്ത് വിധിച്ചാലും അത് പദത്തിന്റെ അന്ത്യമാകത്തില്ല. ഏതാണ് ഇവിടെ നകാരം ഇരിക്കുന്നത്, അത് പദത്തിന്റെ അന്ത്യം തന്നെയായിരിക്കും. ഈ നകാരം നകാരം നകാരങ്ങൾ പദാന്തമായി തന്നെ ഇരിക്കും. അതിനുശേഷം നകാരം നകാരം നകാരങ്ങൾ വന്നാലും, കാരണം സ്വരങ്ങൾക്ക് ആഗമമായിട്ട് വരുമ്പോൾ അത് പരത്തിനോടെ ചേരും, പൂർവ്വത്തിനോട് ചേരത്തില്ല. യുങ് പ്രത്യേക പദമായിട്ട് തന്നെ നിൽക്കും. പരത്തിൽ എന്തിരിക്കും? അത് ഞാന്ന് പറയുന്നതിനോട് ചേരും, പരത്തിലെ സ്വരത്തോട് ചേരും. അപ്പൊ പദത്തിന്റെ അന്ത്യം ഏതായിരിക്കും? ആദ്യത്തെ അണകാരം തന്നെ ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ചിലയിടത്തൊക്കെ ആവശ്യം വരും. അല്ല, പരത്തിൽ സ്വരത്തിന് വിധിച്ചുകൊണ്ട് എന്ത് പറ്റി? സ്വരത്തിന് വിധിച്ചുകൊണ്ട് വരുന്ന ആഗമം പദാന്തത്തിൽ വരുന്നില്ല. ഇല്ല, ആഗമം എന്ന് പറയുന്നത് അടുത്ത പദത്തിന്റെ ആദിയിൽ വരും. ആഗമം എന്ന് പറയുന്നത് ഏതി എന്ന് പറയുന്നതിന്റെ തുടക്കത്തിൽ വരും. അതേസമയം യുങ് എന്ന് പറയുന്ന ആ ഏതെല്ലാം പ്രക്രിയ, അതിന്റെ പ്രക്രിയ നമ്മൾ പഠിക്കും. ചെയ്താണോ വന്നത്? ആ അംഗകാരം അവിടെ തന്നെ ഇരിക്കും. പിന്നെ അതിന്റെ പൂർവ്വത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ അംഗകാരം അവിടെ തന്നെ ഇരിക്കും. ആഗമം പദത്തിന്റെ അന്ത്യത്തിൽ വരത്തില്ല. അതുപോട്ടെ, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിക്കാൻ ആവശ്യമുള്ളവർ ചിന്തിച്ചാൽ മതി. ഇവിടെ ഇത്രയും മനസ്സിലാക്കേണ്ടത്, മൂന്ന് ഉദാഹരണങ്ങളിലും അകാര നകാര നകാരങ്ങളിലും നമുട്ട് എന്ന് പറയുന്നത് മുട്ട് നൊട്ട് നൊട്ട്, ഇവിടെയും എന്തുവരും? യഥാക്രമം വരും. കാരണം ഗമ്മിന് ഗമ്മ് വിധിക്കുകയാണ്. ഗമ്മിലെ നകാരത്തിന് നകാരം വരും, നകാരത്തിന് നകാരം വരും, നകാരത്തിന് നകാരം എന്ന് പറയുമ്പോൾ അതിന് നേരിട്ടല്ല വരുന്നത്, അതിന്റെ പരത്തിലിരിക്കുന്ന സ്വരത്തിന് വരും. എന്ന് പറഞ്ഞാൽ ങ്ങിന്റെ പരത്തിൽ ങ്ങ് വരും, ങ്ങിന്റെ പരത്തിൽ ങ്ങ് വരും, ങ്ങിന്റെ പരത്തിൽ ങ്ങ് വരും. ഇവിടെ യഥാസംഖ്യം കിട്ടുന്ന സൂത്രം കൊണ്ടാണ്, യഥാസംഖ്യം അനുദേശിക സമാനാസൂത്രത്തോടെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് സ്ഥാനിക്കനുസരിച്ച് പരത്തിൽ, സ്ഥാനിന്നതിനെ പറയാൻ പറ്റത്തില്ല, പൂർവ്വത്തിലിരിക്കുന്നതിന്, പൂർവ്വത്തിലിരിക്കുന്നതല്ല സ്ഥാനി. ഇവിടെ പരത്തിലിരിക്കുന്നതിന് ആണ് ആഗമം വരുന്നത്. പരത്തിലിരിക്കുന്ന സ്വരങ്ങളെയും സ്ഥാനി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ എന്തുകൊണ്ടാണ്? ആഗമമായതുകൊണ്ട്. സ്ഥാനി എന്ന് വെച്ചാൽ അത് നശിച്ചു, നശിക്കുന്നതിനാണ് സ്ഥാനി എന്ന് പറയുന്ന ആദേശം വന്ന് നശിക്കുന്നതിന്. ഇവിടെ നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിന് മറ്റൊരു വർണ്ണവുമായിട്ട് യോഗം വരുന്നു എന്നേ പറയാൻ പറ്റൂ. നകാര നകാര നകാരങ്ങളുമായിട്ട് അതിന് യോഗം വരും. ആ സപ്തമി കൊടുത്ത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് പരമിരിക്ക എന്നാണ്. പക്ഷെ അത് പരമിരിക്ക എന്ന് പറഞ്ഞാൽ അതിന് വരണ്ടേ? അതിന് വരണമല്ലോ. അതിന് വരണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തു പറ്റും? ഗമഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷഷ്ടിയന്തമായിട്ടെടുത്തിട്ട് അതിന് വരും, അതിന് വന്നാൽ കുഴപ്പമാകും. അതുകൊണ്ട് അതിനെ പഞ്ചമ്യന്തമാക്കി. അപ്പൊ അതിന്റെ പരത്തിലെന്ന് വരും. പരത്തിലിരിക്കുന്ന എന്ത്? സ്വരം. അപ്പോൾ അതിന് വരും എന്നാക്കി. അതിന് വരുമ്പോൾ ഇത് ടിത്ത് ആയതുകൊണ്ട് അതിന്റെ പൂർവ്വത്തിൽ വരും. അപ്പൊ അത് നശിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഫലത്തിൽ ദിത്തും പോലെ വരും. നകാരവും നകാരവും നകാരവും ഇരട്ടിച്ചതുപോലെയുള്ള രൂപം വരും. അതിനാണ് ആഗമം എന്ന് പറയുന്നത്. പറയുന്ന നിമിത്തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ്രസ്വം ഉണ്ട് നമ്മിന്റെ പൂർവ്വത്തിൽ, പരത്തിൽ സ്വരൂപമുണ്ട്, ഇതാണ് നോക്കേണ്ടത്. അങ്ങനെ വന്നാലേ ഇത് വരത്തുള്ളൂ. അത് എവിടെ വരും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. കാരണം സാധാരണ വരുന്ന നകാരത്തിനാണ്. നകാരത്തിന് ദ്വിത്വം കൊണ്ടു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമോ ഹ്രസ്വാചതി നമ്മൾ നിത്യം എന്നിവിടെ മനസ്സിലാക്കിക്കൊണ്ട്. ഹ്രസ്വാത്പരോയം ഗം, ഹ്രസ്വത്തിന്റെ പരത്തിൽ ഗമ്മിരിക്കുന്നു. തദന്തം യത് പദം, ഗമന്തമായ പദമാണ് ഇവിടുത്തെ ഉദാഹരണങ്ങൾ. തസ്മാത് പരസ്യേറ്റഹോ, അതിന്റെ പരത്തിലിരിക്കുന്ന അച്ഛന് ഗമുട്ട് വരുന്നു. ഗമുട്ട് ഒങ്ങുട്ട് നൊട്ട് നൊട്ടാണ്. യഥാസംഖ്യം നകാരത്തിന്റെ പരത്തിൽ നകാരം, നകാരത്തിന്റെ പരത്തിൽ നകാരം, നകാരത്തിന്റെ പരത്തിൽ നകാരം വരുന്നു. അത് മനസ്സിലായല്ലോ. യുങ് ഏതി സുഗൺ ആഗച്ഛതി യസ്മിൻ ഇതി ഇതി സ്ഥിതി. നമോ ഹ്രസ്വാത് അചി നമുൻ നിത്യം ഇത്യനേന സൂത്രേണ നമുട്ട് ആഗമഹ സ്യാത്. അസ്യ സൂത്രസ്യ അർത്ഥഃ ഹ്രസ്വാത് പരസ്യ ഗമഹ അചി പരേ തസ്യ അചഹ നമുട്ട് ആഗമഹ സ്യാത്. പൂർവോക്തേഷു ഉദാഹരണേഷു സുഗൺ ആഗച്ഛതി ഇത്യത്ര ഗകാരോപരി അകാരഹ ഹ്രസ്വഹ തദുപരി നകാരഹ ഗം പ്രത്യാഹാര അന്തർഗതഹ തദുപരി ആകാരഹ സ്വരഹ ഏവം സുഗൺ ആഗച്ഛതി ഇത്യത്രാപി ഗകാര ഗകാര പര അകാരഹ ഹ്രസ്വഹ തസ്മാത് ഉപരി നകാരഹ വർത്തതേ തത് ഗമന്തർഗതഃ. തസ്മാത് പരവർണ ആകാര തസ്യ ആകാരസ്യ സൂത്രോക്ത ആഗമഹസ്യ ഏവം യസ്മിൻ ഇത്യത്ര അതി ഇകാരസ്യ ഉപരി നകാരഹ വർത്തതെ തസ്മാത് പരഹ ഇകാരരൂപഹ സ്വരഹ തിഷ്ഠതി തസ്യ സ്വരസ്യ നമുട്ട് ആഗമസ്യ നമുട്ട് ഇത്യസ്യ ടിത്വാ ആദ്യന്തോ ടകിതോ ഇത്യനേന സൂത്രേണ ങമുട്ട് സ്വകാര സ്വരസ്യ പൂർവസ്ഥാനേ ആഗമരൂപേണ ഭവതി നമുട്ട് ഇത്യത്ര നം ഇതി പ്രത്യാഹാര പ്രത്യാഹാരസ്യ ഇത്കർണസ്യ അനർത്ഥകത്വ സ ഇത് പ്രത്യാഹാര അവയവേഷു നകാരാദിഷു അവതരതി ഏവഞ്ച ഉട്ട് നുട്ട് നുട്ട് ഇതിത്രയം സിദ്ധ്യതി തേഷു ഉകാര ഉച്ചാരണാർത്ഥ ഏവം ച അത്ര സ്വരാണാം പൂർവഭാഗേ ദൃഷ്ടാന്തേഷു ത്രിഷു സ്വരാണാം പൂർവഭാഗേ നമഃ പരേ പരസ്ഥാനേ ആഗമരൂപേണ യഥാക്രമം നകാരസ്യ ഉപരി നകാര നകാരസ്യ ഉപരി നകാര നകാരസ്യ ഉപരി നകാര ഇതി സിദ്ധ്യതി ഏവം ച പൂർവസ്ഥിതസ്യ വർണ്ണത്രയസ്യ നകാര നകാര നകാരസ്യ ദിത്വമിവ രൂപം ഭവേത് നമുട്ടഹ ആഗമത്വ ഏവഞ്ച സുഗൺ ന ആഗച്ഛതി യുങ്ങേതി യസ്മിൻ നീതി ഇതി രൂപത്രയം സിദ്ധ്യതി. അങ്ങനെ അതിൻ്റെ പ്രക്രിയ മനസ്സിലാക്കാം. അപശ്യത്തുക്കെന്ന് പറയുന്നിടത്ത് കിത്തിന് ഉദാഹരണമായി നമോ ഹർസ്വാചതി നമ്മുട്ട് നിത്യമെന്നുള്ളത് ടിത്തിന് ഉദാഹരണമാണ്. കിത്ത് വന്നു കഴിഞ്ഞാൽ അത് ആഗമമാണെന്നും ഏതിന് വിധിക്കുന്നു അതിന് പരത്തിൽ വരുന്നു എന്നും മനസ്സിലാക്കണം. ടിത്ത് വന്നു കഴിഞ്ഞാൽ അത് ആഗമമാണെന്നും അത് ഏതിന് വിധിക്കുന്നു അതിൻ്റെ പൂർവ്വത്തിൽ വരുന്നു എന്നും മനസ്സിലാക്കണം.